അഭേദ അപോഢ മുക്ത പതിത അപത്രസ്ഥൈരൽപശ. ഇതിന് തുരംഗ അപത്രസ്ഥ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് തരംഗ അപത്രസ്ഥ എന്നാണ് മറ്റുള്ള പുസ്തകങ്ങളുടെല്ലാം പാഠം. തരംഗാത് അപത്രസ്ഥ തരംഗാപത്രസ്ഥ എന്നാണ്. ഇതിൽ തുരംഗം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൂത്രത്തിലൊരു വാർത്തയുണ്ട്, പക്ഷെ അത് ഇവിടെ കൊടുത്തിട്ടില്ല. ശതസഹസ്രവും പരേണേതി വക്തവ്യം. മലയാളത്തിൽ ധാരാളം ഉപയോഗിക്കുന്നതാണ് പരശതം, പരസഹസ്രം. മലയാളത്തിനു വ്യവസ്ഥയില്ല, പല രീതിയിൽ എഴുതും. പക്ഷെ സംസ്കൃതത്തിൽ അതിന് വ്യവസ്ഥ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാർത്തകൾ. ഇതാണ് ശതസഹസ്രവും പരേണേതി വക്തവ്യം. ശതശബ്ദത്തിനും സഹസ്രശബ്ദത്തിനും പരശബ്ദമായിട്ട് സമാസം വരും. ഇതിനകത്തില്ല, മനസ്സിലാക്കിയാ. സമാസം വന്നു കഴിഞ്ഞാൽ പരശതം പരസഹസ്രം എന്ന് രൂപം വരും. ഇപ്പോ വിഗ്രഹിക്കുന്ന എങ്ങനെ? ശതാത് പര, സഹസ്രാത് പര എന്നാണ്. അലവ് വിഗ്രഹം എങ്ങനെ വരും? ശത നസി പര സു പിന്നെ സഹസ്ര നസി സു. അപ്പോൾ ഇവിടെ ശതസഹസ്രവ് പ്രഥമയിലാണ്, പരേണേതി വക്യവും തൃതിയിലാണ്, സമാസം വർണ്ണമെന്നാണ്. അപ്പോൾ ശതസഹസ്രവ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് പൂർവ്വനിവാദം ചെയ്യേണ്ട ഏതിനാണോ? ശതശബ്ദവും സഹസ്രശബ്ദവുമാണ് പൂർവ്വനിവാദം ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ പൂർവ്വനിവാദം ചെയ്യുന്ന ഏതിനെ? പരശബ്ദത്തെ. പരശബ്ദത്തെ പൂർവ്വം വാദം ചെയ്യുമ്പോൾ എങ്ങനെയാവും? പര സു സഹസ്ര നസ് പിന്നെ പര സു ശത നസി ഇങ്ങനെ വരും. അപ്പോൾ വാർത്തകത്തിൽ പറയുന്ന അനുസരിച്ചല്ല, വിപരീതമായിട്ട് പൂർവ്വനിവാദം ചെയ്യും. പരശബ്ദത്തിന് ആദ്യം കൊണ്ടുവരും, ശതസഹസ്രശബ്ദങ്ങളെ പരത്തിലും കൊണ്ടുപോകും. സുപ്പ് ലോപിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? പര സഹസ്ര പര ശത. ഇവിടെ ശത സഹസ്രശബ്ദങ്ങൾക്ക് സുട്ട് ആഗമമായിട്ട് വരും. സുട്ട് ഏ സൂത്രം വരും? ആദ്യം തൊട്ടകിട്ടും. അപ്പൊ സുട്ട് എവിടെ വരും? അപ്പൊ എങ്ങനെ വരും? പര പര പര സുട്ട് സഹസ്രം പര സുട്ട് ശതം. സുട്ടിന് ശേഷിക്കുന്ന എന്താ? സ. അപ്പൊ എങ്ങനെ വരുന്നു? പര സ് സഹസ്ര പര ശത. അവിടെ പര സ് ശത എന്നുള്ള തേജസൂത്രം വരും. സോസ്നോസ്റ്റ് വന്നിട്ട് എന്തുവരും? സകാരത്തിന് സകാരം വന്നിട്ട് പരശത എന്ന് രണ്ട് ശകാരം വരും, രണ്ട് ശകാരം വരും. ഇനി പര സഹസ്രാന്നിടത്തോ എന്തോരും എന്തോരും വാശരിയോ എന്താ വരുന്നത്? പര സഹസ്രം എന്നോടത്ത് എന്തോരും സജുഷോ ഒരു വരൂ. എന്തുകൊണ്ട് സജുഷനെ വരത്തുള്ളൂ? സജുഷോരു എന്ന് പറയുന്ന സജുഷനെ പദാന്തം ഇത് പദാന്ത്യത്തിലല്ല, സുട്ടെന്ന് പറയുന്നത് പരത്തിനാഗമം വന്നാണ്. സഹസ്രശബ്ദത്തിനും ശതശബ്ദത്തിനും ആഗമം വന്നാണ് എന്ത്? സുട്ട്. അങ്ങനെ വന്നതുകൊണ്ട് പദാന്തമല്ല, അതുകൊണ്ട് സസജുഷൊരു വരില്ല. അപ്പൊ പിന്നെ പരാസ് സഹസ്ര എന്നിടത്തുണ്ട് വരും. പരസഹസ്രം പരശതം പിന്നെ സുവന്നു സുബോധാതു പ്രാതിപതി വന്നു, പിന്നെ പ്രാതിസഞ്ജ വന്ന് സുവനും വന്നവരും പരസഹസ്രം രണ്ട് സകാരത്തോടുകൂടിയും പരശതം. എന്താണ് അർത്ഥം? അനേകം എന്നോ ശതാത് പരം, ശതത്തിനപ്പുറം എത്രയാകാം? സഹസ്രാത് പരം എന്ന് പറഞ്ഞാൽ സഹസ്രത്തിനപ്പുറം എന്ന് പറയുമ്പോ എത്രയാ? കാകത്തുള്ളായിരം. അതിന് പ്രത്യേക കണക്കില്ല. അതുകൊണ്ടാണ് പരസഹസ്രം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ വരുന്ന ഒരുപാട് സഹസ്രങ്ങളെന്നാണ്. അല്ലേ? സംഗതി ശരിയാ, പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്. മലയാളത്തിൽ ഇതിന് വ്യവസ്ഥയില്ല. അതായത് ചിലർ പരഹശതം എന്നെഴുതും, ചിലർ പരശതം എന്നെഴുതും, രണ്ടു തരത്തിൽ എഴുതും. പരസഹസ്രം എന്നും എഴുതും, അങ്ങനെ എഴുതും. അപ്പൊ അത് മലയാളത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം സംസ്കൃതത്തിന്റെ നിയമമല്ല അവിടെ. അതുകൊണ്ട് അത് ഇന്നത് ശരി തെറ്റെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. പക്ഷെ സംസ്കൃതത്തിൽ ഇതിന് വ്യവസ്ഥ ചെയ്തു. ആ വ്യവസ്ഥ ചെയ്യണം. ഒന്ന് പൂർവനിവാദം, രാജദന്താദിഷു പരം. രാജദന്താദി ഗണത്തിൽപ്പെടുത്തി കഴിഞ്ഞാൽ പൂർവപ്രയോഗാർഹം പരം ചെയ്തെന്നാണ്. ആ ഗണത്തിൽപ്പെടുന്ന ശബ്ദങ്ങൾ ഇനി വരും. പൂർവത്തിൽ പ്രയോഗിക്കേണ്ടതിനെ എവിടെ പ്രയോഗിക്കണം? പരത്തിൽ. അപ്പൊ ഇവിടെ പൂർവത്തിൽ പ്രയോഗിക്കേണ്ട ഏതാണ്? ശത സഹസ്ര ശബ്ദങ്ങളാണ്. പക്ഷെ രാജദന്താദിഷു പരം എന്ന് പറഞ്ഞുകൊണ്ട് പൂർവത്തിൽ പ്രയോഗിക്കേണ്ടതിനെ പരത്തിൽ പ്രയോഗിച്ചു. അതുകൊണ്ടാണ് പരനിപാതം ചെയ്തത്. അതിന് രാജദന്താദിഷു പരം. പിന്നെ സുട്ട് വരുന്നത് പാരസ്കര പ്രഭൃതിനിജ സപ്ഞായം. അതൊരാകൃതി ഗുണമാണ്. അതിൽപ്പെടുത്തി കഴിഞ്ഞാൽ കാരസ്കരം, തസ്കര ഇങ്ങനെയൊക്കെയുള്ള ശബ്ദങ്ങളിൽ സുട്ട് വിരിക്കുന്നതാണ്. അതായത് ചില സ്ഥലത്ത് ഇങ്ങനെ സകാരം കാണും, പക്ഷെ നമ്മൾ നോക്കിയാൽ അതെങ്ങനെ വന്നു എന്നറിയാൻ പറ്റില്ല. സാറിന് സകാരം വരുന്നത് സുപ്പിന്റെ സകാരമാണ് കാണേണ്ടത്. ഒന്നുകിൽ ആ സുപ്പിന്റെ സകാരം ഋത്വം വന്ന് വിസർഗം വന്ന് വാശരി പ്രകാരം വിസർഗത്തിന് വിസർഗം വന്ന് അത് വരാത്ത പക്ഷത്തിൽ സകാരം വരാം. അങ്ങനെയാണ് സാധാരണ സകാരം കാണുന്നത്. അങ്ങനെ അല്ലാതെ ഇതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ എന്താണ് പരസഹസ്ര രണ്ട് സകാരം വന്നു അല്ലേ, സമാസമാണ്. സമാസത്തിൽ സുപ്പ് കാണത്തില്ല, ലോപിച്ചു. ലോപിച്ചു പോയിട്ട് വീണ്ടും അവിടെ എന്തിരിക്കുന്നു സകാരം. ഇപ്പോൾ പരസഹസ്രം രണ്ട് സകാരം കാണുമ്പോൾ നമ്മൾ സംശയിക്കുമോ ഇത് പരശബ്ദത്തിന്റെ സകാരമാണ്, സന്ധി വന്നിരിക്കുകയാണെന്ന് വിചാരിക്കും. സന്ധി തന്നെയാണ്, പക്ഷെ ഇത് സമാസം വന്ന് സുപ്പ് ലോപിച്ചിട്ട് വേറൊരു സുട്ട് ആഗമം വന്നാണ്. അല്ല, ഇത് പരസിന്റെ സകാരമാണെന്ന് പറഞ്ഞാൽ അങ്ങനെയും വരാം. അന്നുകൂടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പരസ് സകാരം പിന്നെ എന്തോരും പര തന്നിട്ട് വാശരി വിസർഗസ്യ വിസർഗം വരും, അല്ലെങ്കിൽ സകാരം വരും. അങ്ങനെയും വരാം. പക്ഷെ ഇത് സമസ്ത ബോധമാണ്. എന്തുകൊണ്ട് ശതാത് പരം, സഹസ്രാത് പരം എന്നാണ്. അപ്പോൾ ഇവിടെ സമാസമുണ്ട്, അർത്ഥം കിട്ടണമെങ്കിൽ അങ്ങനെ ഒരു സമാസം ചെയ്താലേ പറ്റൂ. എങ്ങനെ അനിത്യമാണോ നിത്യമാണോ എന്നെങ്ങനെ അറിയും? പിന്നെ സ്പഷ്ടമല്ലേ, എങ്ങനെയാ വിഗ്രഹിക്കുന്നത്? ശതാത്പരം. പിന്നെന്താ സംശയം? അപ്പോ ഇത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു പദത്തിന്റെ സുപ്പിന്റെ അല്ലാതെയുള്ള സകാരങ്ങൾ കാണുകയാണെങ്കിൽ മനസ്സിലാക്കണം ഇത് സുട്ടാഗമം വന്നിരിക്കുകയാണ്. സുട്ടാഗമത്തിന് ഒരുപാട് സൂത്രങ്ങളുണ്ട്. അതിൽ സൂത്രങ്ങളിൽ പെടാത്തതിന് വേണ്ടിയിട്ടാണ് പാരസ്കര പ്രഭൃതിനിജ സജ്ഞായ എന്ന് പറയുന്ന സൂത്രപ്രകാരം ആകൃതികളുമായതുകൊണ്ട് സ്വത്ത് വന്നു. അപ്പൊ അത് സംശയം വരാമെന്നുള്ള ഒരു ശബ്ദമായതുകൊണ്ട് പറഞ്ഞതാണ്. ആ വാർത്തകം കാശികയിലുണ്ട്. പിന്നെ ഇവിടെ എന്താ അടുത്തത്? സ്തോകാന്തിക ദൂരാർത്ഥപിച്ചാണി തേന. സ്തോകാൻമുക്ത അൽപാൻമുക്ത അന്തികാദാഗത അധ്യാശാദാഗത ദൂരാദാഗത ഉത്രകൃഷ്ടാദാഗത പൃച്ഛാരാഗത പഞ്ചമ്യ സ്തോകാദിഭിത്യലുക്. സ്തോക അന്തിക ദൂര അർത്ഥ, അർത്ഥശബ്ദം മൂന്നിനോട് അന്വയിക്കണം. ദ്വന്ദ്വാന്തത്തിൽ വന്നിരിക്കുന്ന ശബ്ദം ഓരോന്നിനോട് അന്വയിക്കണം. അപ്പൊ എന്താണ് സ്തോകാർത്ഥം, അന്തികാർത്ഥം, ദൂരാർത്ഥം, ഇതിലുള്ള ശബ്ദങ്ങൾ. അതും കൃച്ഛ്ര ശബ്ദവും താന്തവുമായിട്ട് സമാസം വരും. താന്തം എന്ന് പറയുന്നത് പൊതുവെ ഉള്ള ശബ്ദങ്ങളാണ്. കൃത് പ്രത്യയമാണ്, കദന്തത്തിൽ അന്തർഭവിക്കുന്നതാണ് താന്തം. ഇവിടെ ആദ്യത്തെ ഉദാഹരണം നോക്കുക. സ്തോകാൻ മുക്ത വിഗ്രഹം എങ്ങനെയാണ്? സ്തോകാത് മുക്ത എന്നാണ് വിഗ്രഹം. ഇവിടെ സ്തോക എന്ന് പറയുന്നതിന് പഞ്ചമി വരുന്ന ഒരു സൂത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കർണേജ സ്തോക അല്പകൃച്ഛ്ര കതിപയസ്യ അസത്വജനസ് പഠിച്ച സൂത്രമാണ്. അദ്രവ്യ വാചകങ്ങളായിരിക്കുന്ന സ്തോക അല്പകൃച്ഛ്ര കതിപയ ശബ്ദങ്ങൾക്ക് പഞ്ചമി വരും. പഠിച്ചതാണ്. സ്തോകാ മുക്ത, അല്പം കൊണ്ട് മുക്തനായ, അല്പ പരിശ്രമം കൊണ്ട് മുക്തിയെ പ്രാപിച്ചവനെന്നാണ്. അപ്പോ പഞ്ചമി വന്നു. അപ്പൊ ലൗകിക വിഗ്രഹം എങ്ങനെയാണ്? അലൗകിക വിഗ്രഹം എങ്ങനെയാണ്? സ്തോക മസി മുക്ത സു. ഏതിനാണ് പൂർവ്വം നിപാതം ചെയ്യുന്നത്? എന്തുകൊണ്ട്? പ്രഥമാന്തത്തിൽ. ഇനി അടുത്ത സൂത്രം ഏതാ പ്രവർത്തിക്കേണ്ടത്? സമാസം വന്നു, പിന്നെ പ്രാതിസഞ്ജ അത് വരുമ്പോഴാണ് അടുത്ത സൂത്രം വരുന്നത്. പഞ്ചമ്യാ സ്തോകാദിഭ്യ. ഇത് ലഘുസിദ്ധാന്തം തോന്നി. ഈ സൂത്രം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇനി വരാൻ പോകുന്ന സൂത്രമാണ്. അതായത് ഈ സമാസത്തിന് പറയുന്നത് അലുപ് സമാസം എന്നാണ്. കുറച്ച് സമാസങ്ങൾ അങ്ങനെയുണ്ട്, സമാസം വരും പക്ഷെ വിഭക്തി ലോപിക്കത്തില്ല. വിഭക്തി ലോപിക്കില്ല എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ലോപിക്കില്ല എന്നല്ല. അലുഗുത്തരപദേ എന്നാണ് പറയുന്നത്. അലുഗുത്തരപദേ എന്ന് പറയുന്ന അധികാരമാണ്. ഉത്തരപദ ശബ്ദസ്തു സമാസസ്യ ചരമാവയവേ രൂഢ. കേട്ടിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ കേട്ടിരിക്കാൻ വഴിയില്ലാരും. ഉണ്ടോ? ഉത്തരപദസ്തു സമാസസ്യ ചരമാവയവേ രൂഢ. ഉത്തരപദം എന്ന് പറയുന്നത് സമാസത്തിന്റെ ചരമാവയവത്തിലാണ്. ഇതൊക്കെ ഓരോ പക്ഷങ്ങളും പരിഭാഷകളും മറ്റും ഇതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും വരും. ഉത്തരപദം എന്ന് പറയുന്നത് സമാസത്തിന്റെ ചരമാവയവമാണ്. അപ്പൊ ഇവിടെ ചരമാവയവം എന്ന് പറഞ്ഞാൽ ഏതാണ്? മുക്ത. അത് പരമരിക്കുമ്പോൾ അതാണ് അലുക്ക് ഉത്തരപദ എന്ന് പറയുന്നത്. പൂർവ്വത്തിലിരിക്കുന്നതിന് അലുക്ക് വരുമെന്ന് വെച്ചാൽ അലുക്ക് വരുന്നില്ല എന്ന് പറഞ്ഞാൽ മുക്ത ശബ്ദത്തിന്റെ സുവിന് ലോകം വരാൻ തടയുന്നില്ല. അപ്പോ വീണ്ടും അങ്ങനെ തന്നെയായിരിക്കും. സമാസം വന്നു കഴിഞ്ഞാലും സുബോധാതു പ്രാതിയോദയോ എന്ന് പറയുന്ന സൂത്രം പ്രവർത്തിച്ച് മുക്തശബ്ദത്തിന്റെ സു ലോപിച്ചാലും സ്തോകാതെന്ന് പറയുന്നിടത്ത്, അതുകൊണ്ട് ഇത്തരം സമാസങ്ങളെ അലുക് സമാസങ്ങളെന്ന് പറയുന്നു. അപ്പൊ സമാസത്തെ രണ്ടായി തിരിക്കുക, ഒന്ന് ലുക് സമാസം, മറ്റൊന്ന് അലുക് സമാസം. അപ്പൊ പലയിടത്തും വരും. വീണ്ടും സ്തോകാത് മുക്താന്നായി വീണ്ടും എന്തോരും ഏകദേശ വൃതാനന്യവർ പ്രാതിസഞ്ജ സ്വതുത്പത്തി എന്തുവരുന്നു? സ്തോകാത് മുക്ത സു. അവിടെ സ്തോകാത് മുക്ത എന്ന് പറയുന്നിടത്ത് സന്ധി വരും. സമാസം വന്നു കഴിഞ്ഞാൽ സന്ധി വരും. എന്താണ്? ഏറോ അനുനാസിക അനുനാസികെ വാ. ഇപ്പൊ രണ്ട് രൂപം വരും. ഏതൊക്കെയാണ്? സ്തോകാത് മുക്ത സ്തോകാൻ. ഇവിടെ ഒരു രൂപയെ കൊടുത്തിട്ടുള്ളൂ. സാധാരണ ഇങ്ങനെ വരുന്നിടത്ത് വിധിക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് വരുന്ന രൂപം കൊടുക്കും, വരാത്ത കൊടുക്കത്തില്ല. സമാസത്തിൽ സന്ധി വരേണ്ട സ്ഥലമാണെങ്കിൽ സന്ധി വന്നു തന്നെ തീരണം. എന്തുകൊണ്ട്? സംഹിത നിത്യ സമാസത്തിൽ സംഹിത നിത്യമാണ്. സംഹിത ഏകപദേ നിത്യ നിത്യ ധാതുപസർഗയോഹോ നിത്യ സമാസേ എന്ന് പറഞ്ഞിരിക്കുന്നോണ്ട് അവിടെ സംഹിത ഉണ്ട്. സന്ധി വരേണ്ട സ്ഥലത്താണെങ്കിൽ സന്ധി വന്നു തന്നെ തീരണം. സമാസവും സന്ധിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. സമാസം വികല്പമാണ്, പക്ഷെ സന്ധി വന്നു തന്നെ തീരണം. ഇനി വികല്പ സന്ധിയാണെങ്കിൽ വികല്പമായിട്ട് വരാം, പക്ഷെ സന്ധി വരേണ്ടിടത്ത് സന്ധി വന്നു തന്നെ തീരണം. സമാസം വികല്പമായ പ്രസ്തോകാന്മുക്ത ഇത് എല്ലായിടത്തും ഇങ്ങനെ തന്നെ. സ്തോകാദിഭ്യ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സൂത്രത്തിലെ സ്തോക അന്തിക ദൂരാത്ര കൃച്ഛ ശബ്ദങ്ങളാണ്. ഇതിനെയാണ് പഞ്ചമ്യ സ്തോകാദിഭ്യ എന്ന അലുക്ക് വിധിക്കുന്ന സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന സ്തോകാദികൾ ഇതാണ്. സ്തോക അന്തിക ദൂരാർത്ഥ കൃച്ഛ. സ്തോക അന്തിക ദൂരാർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നോണ്ട് കൂടുതൽ ശബ്ദം വരാം. കാരണം അർത്ഥശബ്ദം പറഞ്ഞുകൊണ്ട് ഇതേ അർത്ഥത്തിലുള്ള ശബ്ദങ്ങളും വരാം. അങ്ങനെ വന്നാലും ഇവിടെ പഞ്ചമി വിധിക്കുന്ന ഏതാണ്? കർണേജ, സ്തോക, അൽപ, കതിപയ, അസത്വ. പഞ്ചമി ആ ശബ്ദങ്ങളിലെ വിധിക്കും. സ്തോകം, അൽപം, ആ രണ്ട് ശബ്ദങ്ങളിലും പഞ്ചമി വിധിക്കും. കൃച്ഛ്രം അതിന് വിധിക്കും. അപ്പൊ ഇവിടെ അതുകൊണ്ടാണ് അടുത്ത് അൽപാദ് മുക്ത എന്ന് പറഞ്ഞു. അൽപാൻ മുക്ത. എന്തുകൊണ്ട്? അല്പശബ്ദത്തിനും ആ സൂത്രത്തിൽ ഈ മൂന്ന് സൂത്രങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഏതൊക്കെ? കർണേജ, സ്തോക, അൽപ, കൃച്ഛ്ര, കതിപയ, അസത്വ, ജനസ്യ, സ്തോകാന്തിക ദൂരാർത്ഥ കൃച്ഛ്രാണ, പഞ്ചമ്യ സ്തോകാദിഭ്യ. ഇതെല്ലാം ഇങ്ങനെ കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. അപ്പൊ സ്തോക ശബ്ദത്തിനും അല്പശബ്ദത്തിനും അവിടെ പഞ്ചമി വിധിച്ചിട്ടുണ്ട്. അങ്ങനെ പഞ്ചമി വിധിച്ചതുകൊണ്ട് സ്തോകാദ് മുക്ത എന്ന് വിഗ്രഹിച്ചതുപോലെ തന്നെ അൽപാദ് മുക്ത എന്നും വിഗ്രഹിക്കാം. അതിനുവേണ്ടി ഇവിടെ പറഞ്ഞു എന്താണ്? സ്തോക അർത്ഥത്തിലുള്ള ശബ്ദം. സ്തോക അർത്ഥത്തിലുള്ള ശബ്ദങ്ങൾ എന്ന് പറഞ്ഞു. ഇപ്പൊ സ്തോക അർത്ഥത്തിലുള്ളതാണ് ഏത്? അല്പം. അതിനവിടെ പഞ്ചമി വിധിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ട് സൂത്രം കൂടെ യോജിച്ച് പ്രവർത്തിക്കുമ്പം അൽപാദ് മുക്ത എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാലും സമാസം വരും. പഞ്ചമ്യ സ്തോകാദിഭ്യ എന്ന് പറഞ്ഞുകൊണ്ട് അലുക്ക് വരുന്നു. അൽപാൻ മുക്ത രൂപസിദ്ധിക്കുന്നു. അത് സ്തോക അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ സ്തോക അർത്ഥം എന്ന് പറയുമ്പോൾ ലേശ ശബ്ദം വരും, അതുമായിട്ട് വരാൻ പാടില്ല. എന്തുകൊണ്ട്? ആ സൂത്രത്തിൽ പഞ്ചമി അതിന് വിധിച്ചില്ല, അതുകൊണ്ട് വരത്തില്ല. പഞ്ചമിയൂടെ വരണ്ടേ? എന്നൊരു പക്ഷം വരാമെന്ന് വേറൊരു പക്ഷം. ലേശം എടുക്കാൻ വേണ്ടിയിട്ട് ലേശത്തിന് പഞ്ചമി വിധിക്കുന്ന സൂത്രം ഏതാ? ഇല്ലല്ലോ. അവിടെ വിധിച്ചിരിക്കുന്ന ഏതാണ്? സ്തോകത്തിനും കർണത്തിൽ പഞ്ചമി വിധിച്ചിരിക്കുകയാണ്. അവിടെ കർണത്തിൽ ലേശശബ്ദത്തിന് പഞ്ചമി വിധിക്കാൻ സൂത്രമില്ല. മനസ്സിലായോ? കർണത്തിലാണ് പഞ്ചമി വിധിക്കുന്നത്. അപ്പോ എന്താണ്? സ്തോകം കൊണ്ട് അല്പം കൊണ്ട് മുക്തനായെന്നാണ്. അപ്പൊ ആ സ്തോകം എന്ന് പറയുന്നത് ഇവിടെ കർണമാണ്, പക്ഷെ പഞ്ചമി ഒന്ന്. കർണത്തിൽ എന്താ പറയേണ്ടത്? തൃതി, പക്ഷെ പഞ്ചമി ഒന്ന്. അതുപോലെ തന്നെ അല്പം കൊണ്ട് മുക്തനായി, അല്പം എന്ന് പറയുന്നത് എന്താണ്? കരണം. ലേശം കൊണ്ട് മുക്തനായി എന്ന് പറയുന്നിടത്ത് പറയാം അങ്ങനെ, പക്ഷെ അവിടെ പഞ്ചമി വിധിക്കാൻ സൂത്രമില്ല. അതിന് സൂത്രമില്ല. അതുകൊണ്ട് ആ ശബ്ദത്തെ ഇവിടെ ഗ്രഹിക്കാൻ പാടില്ല എന്നാണ്. പിന്നെ ഇവിടെ ഗ്രഹിക്കേണ്ടത് സ്തോക അർത്ഥത്തിലുള്ള അല്പശബ്ദത്തിന്, ലേശശബ്ദത്തിനല്ല. സ്തോക അർത്ഥത്തിൽ ഒരുപാട് ശബ്ദങ്ങൾ വരാം, പക്ഷെ രണ്ട് ശബ്ദേ ഗ്രഹിക്കാൻ പറ്റൂ. ആ രണ്ട് ശബ്ദങ്ങൾക്ക് മാത്രമേ കർണാർത്ഥത്തിൽ പഞ്ചമി വിധിച്ചിട്ടുള്ളൂ. ആ പഞ്ചമി എന്തുമായിട്ടാണ് ഇവിടെ തായുമായിട്ട് സമാസം വരുന്നത്? അൽപാദ്മുക്ത എന്നുള്ളതിന്റെ പഞ്ചമി പഞ്ചമി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതല്ലേ അൽപാദ്മുക്ത എന്നതാണ്. ലേശ എന്ന് പറയുന്നത് കർണത്തിൽ പഞ്ചമി ഉപയോഗിക്കാൻ നോക്കില്ല. കർണത്തിൽ ഏതേ വരത്തുള്ളൂ? ഏത് സൂത്രം? അതാണ് പ്രശ്നം. പഞ്ചമി ഉപയോഗിക്കാം. ഏത് ശബ്ദത്തിൽ നിന്നും പഞ്ചമി ഉപയോഗിക്കാം? എങ്ങനെ? അപാദാനേ പഞ്ചമി. അത് വിവാദമുള്ള കാര്യമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അതുകൊണ്ട് കൂടുതൽ വിവാദം ഉണ്ടാക്കണ്ട. ഈ സൂത്രത്തിൽ പറയണ്ട, ആ സൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏത്? അതി പറഞ്ഞാ മതി. ഇതിലെന്തിനാ പറയുന്നു? ഇവിടെ ഏതിലെങ്കിലും ഇന്നതിൽ പഞ്ചമി വരുമെന്നോ ഷഷ്ടി വരുമെന്നോ ഏതെങ്കിലും സൂത്രത്തിൽ പറഞ്ഞു പഞ്ചമി ഭയന? ഇവിടെ ഈ സൂത്രത്തിൽ പറഞ്ഞാ പഞ്ചമി വരുമെന്ന് പറഞ്ഞോ? ഇത് സമാസമാണ്. പഞ്ചമിയും ഷഷ്ടിയൊക്കെ വരുമെന്ന് പറയുന്ന ഇവിടെ കാരകത്തിലാണ്. പിന്നെ ഇവിടെ എങ്ങനെ പറയും? പക്ഷെ ഈ ശബ്ദം കാണുമ്പോൾ നമുക്ക് സ്തോകാത് മുക്ത എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടെ പഞ്ചമി വന്നിരിക്കുന്നത് കർണേജ സ്തോക അല്പ കൃച്ഛ പ്രതിവയസ്യ അസത്വ വചനസ്യ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ആദ്യം അത് പഠിച്ചത്. കാരകം ആദ്യം പഠിച്ചിട്ട് സമാസം പഠിക്കുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആദ്യം തന്നെ അങ്ങ് സമാസം പഠിച്ചാൽ പോരെ? കാരകം പഠിച്ചാലേ സമാസം പഠിക്കാൻ പറ്റും. വിട്ടില്ല അത് ഇതുവരെ. എവിടെ? കർണത്തിൽ പഞ്ചമിയല്ല. അത് അപാദാനത്തിൽ പഞ്ചമി വരുമ്പോ എന്തായിരിക്കും എന്റെ അർത്ഥം? അല്പത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന്. അടുത്ത അന്തിക ശബ്ദം. അന്തികത്തിന് എന്ത് ചെയ്യണം? അന്തിക അർത്ഥത്തെ എടുക്കണം. അന്തികാത് ആഗത അഭ്യാസാത് ആഗത, രണ്ടുപേരർത്ഥമാണ്. അഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താ? സമീപം. അപ്പോ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അന്തികാർത്ഥത്തിലുള്ള ശബ്ദം. അന്തിക അർത്ഥത്തിലുള്ള ശബ്ദമായിട്ട് സമാസം വരുന്നു. അന്തിക അർത്ഥത്തിലുള്ള ശബ്ദമാണ് ഏത്? അഭ്യാസം എന്ന് പറയുന്നു. അപ്പോ ഇവിടെയും പഴയതുപോലെ തന്നെ എങ്ങനെ വിഗ്രഹിക്കും? അന്തിക നസി അഭ്യാസ നസി. ലുക്ക് വരാൻ പോകുമ്പോൾ എന്ത് പറയും? പഞ്ചമ്യ സ്തോകാദിഭ്യ ആ ലുക്ക് വിധിച്ചു. അങ്ങനെ വിധിക്കുന്നു. പിന്നെന്ത് വരുന്നു? പ്രാദേശികം സുവന്നു. അന്തികാത് അന്തികാത് പഞ്ചമി എന്തോ അന്തികാത്. അവിടെ സൂത്രം വന്ന് ജലാഞ്ജസ്വ അന്തി വന്നിട്ട് അന്തികാത് ആഗത അഭ്യാസാത്. അവിടെ എന്തുവരും? ജലാഞ്ജസ്വ അന്തി വന്നിട്ട് അഭ്യാസാത് ആഗത. ഇവിടെ പഞ്ചമി വരുന്ന സൂത്രമാണോ? ദൂരാന്തികാർത്തേഭ്യോ ദ്വിതീയാച്ച ഏതൊക്കെ വരും, ഏതൊക്കെ വിഭക്തി വരും? പഞ്ചമി, ദ്വിതീയ തൃതീയ പഞ്ചമി, ആ സൂത്രപ്രകാരമാണ് പഞ്ചമി വന്നിരിക്കുന്നത്. സമാസം വരുന്നു. അതുപോലെ തന്നെ വേറെ സൂത്രമുണ്ട്, ദൂരാന്തികാർത്തേഭ്യോ ദ്വിതീയാച്ച എന്ന് പറയുമ്പോൾ തന്നെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന വേറെ സൂത്രമുണ്ട്. ഏതാണ്? ദൂരാന്തികാർത്ഥി ഷഷ്ടി അന്യതരസ്യ. അവിടെ ഏതൊക്കെയാ വരുന്നത്? അവിടെ ഷഷ്ടിയും പഞ്ചമിയും, ഷഷ്ടിയും പഞ്ചമിയും എന്നാണ് എന്റെ ഓർമ്മ. ശരിയാണോന്ന് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പുസ്തകത്തിൽ നോക്കിക്കോളി. പുസ്തകത്തിൽ നോക്കിയിട്ട് പറയണേ, എന്റെ ഓർമ്മ വെച്ചാണ് ഞാൻ പറഞ്ഞത്. എന്റെ മുമ്പിൽ പുസ്തകമില്ല, നിങ്ങളുടെ മുമ്പിൽ അത് തന്നെ. എന്റെ ഓർമ്മയിൽ രണ്ടെണ്ണമാണ്, കൂടുതലുണ്ടോന്ന് പുസ്തകത്തിൽ നോക്കണം. ഉണ്ടോ? ഷഷ്ടിയും അത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദൂരാന്തികാർത്തേഭ്യോ ദ്വിതീയാച്ച എന്ന് പറഞ്ഞാൽ എന്താ? അത് രണ്ടും തമ്മിൽ വ്യത്യാസം എന്താ? ദൂരാന്തികാർത്തേഭ്യോ ദ്വിതീയാച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരാന്തിക അർത്ഥത്തിലുള്ള ശബ്ദത്തിൽ നിന്ന് പഞ്ചമി വരും. ദൂരാന്തികാർത്ഥി ഷഷ്ടി അന്യദരസ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൂരാന്തിക അർത്ഥത്തിലുള്ള ശബ്ദങ്ങളുടെ യോഗത്തിൽ ഷഷ്ടിയും പഞ്ചമിയും വരും. ദൂരം ഗ്രാമസ്യ ഗ്രാമാത്വ, അന്തികം ഗ്രാമസ്യ ഗ്രാമാത്വ, ദൂര അന്തിക ശബ്ദത്തിന്റെ യോഗത്തിലുള്ള ഗ്രാമശബ്ദത്തിന് ഷഷ്ടിയും പഞ്ചമിയും വന്നു. ഇതാണ് ദൂരാന്തികാർത്ഥൈഹി എന്ന് പറയുന്നത്. ഷഷ്ടി അന്യദരസ്യം, ദൂര അന്തിക ശബ്ദത്തിന്റെ യോഗത്തിലുള്ള ശബ്ദങ്ങളിൽ നിന്ന് എന്തുവരും? ഷഷ്ടിയും പഞ്ചമിയും വന്നിട്ട് ദൂരം ഗ്രാമസ്യ ഗ്രാമാത് ദൂരം ഗ്രാമാത് അന്തികം ഗ്രാമസ്യ അന്തികം അങ്ങനെ വരും. ഇതങ്ങനെയല്ല പറയുന്നത്. എന്താണ്? ദൂരാന്തികാർത്തേഭ്യോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് പറഞ്ഞിരിക്കുന്നു? ദൂരാന്തികാർത്തേഭ്യോ ദ്വിതീയ തൃതീയ പഞ്ചമി, ആ ശബ്ദങ്ങളിൽ നിന്ന് വരുന്നു. അപ്പൊ ദൂരം ദൂരാത് ദൂരേണ ഗ്രാമസ്യ ആണ് വ്യത്യാസം. അത് മുമ്പ് പഠിച്ചാണ്. അന്തികാദാഗത അഭ്യാസാദാഗത ഇവിടെയൊക്കെ അലുക്ക് വന്നു, സന്ധ്യം വന്നു. ദൂരാദാഗത വിപ്രകൃഷ്ടാദാഗത അന്തിക ശബ്ദത്തിന് ആദ്യം ഉദാഹരണം കൊടുത്ത്, ഇനി ദൂരശബ്ദത്തിന് ഉദാഹരണം കൊടുക്കുന്നു. ദൂരശബ്ദത്തിന്റെ പര്യായമാണെന്ത്? വിപ്രകൃഷ്ടം. ദൂരാത് ആഗത വിപ്രകൃഷ്ടാദാഗത എന്ന് വിഗ്രഹിക്കുന്നു. സമാസം വരുന്നു. ലുക്ക് വരേണ്ട സ്ഥാനത്ത് എന്ത് വരും? പഞ്ചമ്യ സ്തോകാദിഭ്യ അലുക്കുന്നു. ദൂരാത് വിപ്രകൃഷ്ടാത് ജലാഞ്ജസോ അന്തെ. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? പ്രയോജനം എന്ന് പറയുന്ന പൊതുവെ സമാസത്തിന്റെ പ്രയോജനം എന്താണ്? പലതവണ പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഐകപദ്യം ഐകസ്വര്യം ഒരു പദമായി തീരുക, പിന്നെ സ്വരത്തിൽ വ്യത്യാസം. സമാസസ്യ സ്വരപ്രക്രിയ, ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. സ്വരപ്രക്രിയയിൽ കുറിച്ച് ചിന്തിക്കുന്നിടത്ത് സ്വരത്തിൽ വ്യത്യാസം വരും. ലോകവ്യവഹാരത്തിൽ സ്വരത്തിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളത് ചിന്തിക്കേണ്ട കാര്യമില്ല. വേദത്തിനും മറ്റും വരുമ്പോൾ സമാസസ്യ അന്തോദാത്തം അനുദാത്തം പദമേകവർജം ശേഷനിഖാതം എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ പലതും വരും. പിന്നെ ഇവിടെ വിശേഷിച്ചെന്ന് വരുന്നത്, ഇതിൽ നിന്ന് തദ്ധിതപ്രത്യം വരുമ്പോൾ വരുന്ന ചില കാര്യങ്ങൾ കൊണ്ട് രൂപവ്യത്യാസം വരുന്നു, ഇങ്ങനെ വരുന്നുണ്ട്. കാരണം ഇതിൽ നിന്ന് ഇതിപ്പോൾ സുബന്ധമായല്ലോ, സുബന്ധ തദ്ധിതോത്പത്തി, അതാണ് നിയമം. സുബന്ധത്തിൽ നിന്നാണ് എന്ത് വരുന്നത്, തദ്ധിതം വരുമ്പോൾ വരുന്ന ആദിവൃദ്ധി പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ രൂപവ്യത്യാസം വരും. അത് മറ്റൊരു പ്രയോഗം. ഇപ്പൊ സ്തോക അന്തിക ദൂരാർത്ഥങ്ങൾ കഴിഞ്ഞു, അടുത്ത് വരുന്ന ഏതാണ്, കൃച്ഛ്രശബ്ദം. കൃച്ഛാത് ആഗതഹ എന്ന് വിഗ്രഹിക്കുന്നു, ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ. അലുക്ക് വരുന്നു, സ്തോകാന്തിക ദൂരാത്ര കൃച്ഛനാണി തേന അലുക്ക് വരുന്നു. ഇപ്പൊ പഞ്ചമി കഴിഞ്ഞു, അടുത്തു വരുന്നത് ഷഷ്ടി. ധാരാളം വരുന്ന സമാസമാണ് ഷഷ്ടി. ഇതുപോലൊരു സൂത്രം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഏതാണത്? ഷഷ്ടി ശേഷി. അതെന്തിനുള്ള സൂത്രമാണ്? സ്വസ്വാമി സംബന്ധത്തിൽ ഷഷ്ടിയെ വിധിക്കുന്നത് കാരകമല്ല, പലരും കാരകം എന്ന് പറഞ്ഞു. ഷഷ്ടി കാരകമാണോ? സംബന്ധത്തിൽ ഷഷ്ടിയെ വിധിക്കുന്ന സൂത്രമാണ് എന്ത്? ഷഷ്ടി ശേഷി. ഈ ഷഷ്ടി എന്ന് പറയുന്നത് സമാസത്തെ വിധിക്കുകയാണ്. അർത്ഥം വളരെ സ്പഷ്ടമായതുകൊണ്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താണ് ഷഷ്ടി? എന്തം സമർത്ഥേന സുബന്ധേന വാ സമസ്യതേ സ തത്പുരുഷ. ഇതുവരെ പഠിച്ചവർക്ക് അതറിയാം, അത്രയും കാര്യങ്ങൾ പൂർവ്വത്തിൽ നിന്ന് വരുന്നുണ്ട്. ഷഷ്ടിയന്തമായ പദമായി രാജ്ഞ സമർത്ഥേന സുബന്ധേന സമസ്യതേ വാ പുരുഷ രാജ്ഞ പുരുഷ എന്ന് വിഗ്രഹിക്കുന്നു. രാജ്ഞ പുരുഷ എന്ന് വിഗ്രഹിക്കുന്നു. അലോകിയ വിഗ്രഹം എങ്ങനെ വരും? രാജൻ ഖസ് പുരുഷ സു. പിന്നെ ഷഷ്ടി സമാസം വന്നു, സുബോധാതു പ്രാതിപദിക. പിന്നെ ഇവിടെ ഏതാണ് പ്രഥമാനിർദ്ദിഷ്ടം? ഷഷ്ടി. ഷഷ്ടി ഏത് വിഭക്തിയ? പ്രഥമേ. സുപ്പവിടെ പോയി അൽങ്ങാഭ്യോ ദീർഘാസുസ്യാർ സുലോപിച്ചു ഷഷ്ടി. എന്തുകൊണ്ടാണ് ഇവിടെ ഷഷ്ടി എന്ന് സ്ത്രീലിംഗത്തെ പ്രയോഗിച്ചത്? വിഭക്തി. അപ്പോ രാജൻ ഖസ് പുരുഷ സു. സുപ്പ് ലോപിച്ചപ്പോ എന്തായി? രാജൻ പുരുഷ എന്തുവരും? പെട്ടെന്ന് അതങ്ങ് വരുമോ? ഏകദേശം അനന്യവത് ആദ്യം എന്ത് വരണം? പദസഞ്ജ വരണം. വേണ്ടേ? പദസഞ്ജ വന്നു കഴിഞ്ഞാൽ ഏത് വരത്തുള്ളൂ? നലോപ. ഇവിടെ നലോപത്തിന് നമ്മൾ പഴയൊരു സൂത്രം പഠിച്ചിട്ടുണ്ട്, ഏതാണ്? ഏതാണ്? നേരത്തെ ഒരു സൂത്രം പഠിച്ചിട്ടുണ്ട് ഷല്ലിംഗ പ്രകരണത്തിൽ, നലോപത്തിന് വേണ്ടിയിട്ട്. നലോപാന്ന് തന്നെ തുടങ്ങുന്നത്, അതാണിപ്പോ വരുന്നത്. ആ സൂത്രം സ്വര സജ്ഞ തുക് വിധിഷു കൃതി. ഇവിടെ അതിന്റെ ആവശ്യമില്ല. നലോ പ്രാതിനിധ്യപ്രകാരം എന്തായിരുന്നു? ലോപിച്ചു പോയി. പിന്നെ ശേഷിക്കുന്ന എന്താണ്? രാജ പുരുഷ എന്നിരിക്കുന്നു, പിന്നെ രാജപുരുഷ, ബാക്കി രൂപങ്ങൾ എങ്ങനെ വരും? രാജപുരുഷ ധാരാളം വരും. ഇതിൽ പിന്നെ പ്രത്യേകത വരുന്നത് ഇങ്ങനെ വരുന്നിടത്ത് ഇപ്പോൾ ഇവിടെ നകാരം ലോപിച്ചു. ഇടയ്ക്ക് സന്ധികൾ പലതരത്തിൽ വരും, വിസർഗസന്ധികൾ, ചിലടത്ത് വിസർഗം വരും, ചിലടത്ത് ഉത്തും വന്ന് ഗുണം വരും, അങ്ങനെയുള്ള പല സന്ധികൾ വരും. സന്ധി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും രണ്ട് പദമാണ്, അങ്ങനെയുള്ള സന്ധികൾ കാണുമ്പോൾ. പക്ഷെ രണ്ട് പദമല്ല, ഒറ്റപ്പദമാണ് എന്ന് മനസ്സിലാക്കുന്നു. മനസ്സഹ സുഖം എന്ന് വിവരിച്ച അങ്ങനെ അലൗകിക ഗ്രഹം എങ്ങനെ വരും? മനസ് സുഖം സുപ്പുല വെച്ച് എങ്ങനെയിരിക്കും? മനാന്നിരിക്കും. മനസ് സുഖം സമാസം ഒന്ന് സന്ധി വരുമ്പോ എങ്ങനെ വരും? മനസ് സുഖം സന്ധി വരുമ്പോ എങ്ങനെ വരും? മനോസുഖം എന്ന് വരും, മനസ്സുഖം എന്ന് വരും. എന്തുകൊണ്ട്? എങ്ങനെ വരും സന്ധി? എങ്ങനെ വരും? വാശരി വരും. സദൃശ്വരു വന്നിട്ട് വിസർഗം വന്നിട്ട് വിസർജനീയസ്യ സഹ വരുമ്പോ എങ്ങനെ വരും? ഹസിജവരത്തില്ലേ? വാശരി വിസർഗസ്യ വിസർഗോവ അല്ലെങ്കിൽ വിസർജനീയസ്യ മനസ്സുഖം. മനഃ സുഖം രണ്ട് പദമെന്ന് തോന്നും, മനഃ സുഖം എന്ന് എഴുതുന്നു. പക്ഷെ അങ്ങനെയല്ല, അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരും. പക്ഷെ മനോരഥ എന്നുള്ളടത്ത് എന്താ സംഭവിച്ചത് നേരത്തെ പഠിച്ചു. അവിടെ എന്താ സംഭവിച്ചത്? അവിടെ എന്തുകൊണ്ട് രോരി ഒന്നില്ല? അങ്ങനെ രണ്ടും വരാമല്ലോ. സ്വസ്വരൂപ്രകാരം രേഖം വരുന്നു, മനര് രഥാന്നിരിക്കുന്നു, രോരി പ്രകാരം രേഖം ലഭിക്കാം. പരങ്കാരിയും കൊണ്ട് എന്ത് എന്ത് സംഭവിക്കുന്നു? വിസർഗം എന്തുകൊണ്ട്? മനോരഥ ഇത്യത്ര രോരി ഇതി രേഖലോപേ പശുചൈതി ഉത്വേ അപ്രാപ്തേ ഉപ്രഷേദേ പരങ്കാര്യം ഇതി. ബാക്കി എവിടെ പോയി? രോരി ഇത്യസ്യ എന്നാണോ? സിദ്ധാന്തവതി വായിക്കുന്ന ആരുമില്ല. ബാക്കി വായിക്കുന്ന ആരുമില്ല. വായിക്കണം, ഡെയിലി വായിക്കണം, എന്നാലേ ഇത് ഓർമ്മയില്ല. പരത്വ എന്നാണ്. അസിദ്ധത്വ നോക്കി പറയാനെങ്കിലും അറിഞ്ഞിരിക്കുന്നേ. ഉത്തമേവ രാജപുരുഷ. അടുത്ത് വരുന്നത് എല്ലാം ഷഷ്ടിയിൽ വരുന്ന നിഷേധങ്ങളും പിന്നെ അതിൻ്റെ വിധികളുമാണ്. നമുക്ക് ആവശ്യം ഇപ്പോൾ ആവശ്യമില്ല, ഉപരി പഠനം നടത്തുന്നവർക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. അടുത്ത് വരുന്നത് 712-ാമത്തെ സൂത്രം. സിദ്ധാന്തമതിയുള്ള സൂത്രം തന്നെ. പൂർവ അപര അധര ഉത്തരം ഏകദേശിന ഏകാധികരണേ. അവയവിനാ സഹ പൂർവാദേ സമസ്യന്തേ ഏകത്വ സംഖ്യാ വിശിഷ്ടശ്ചേത് അവയവി ഷഷ്ടി സമാസ അപവാദഃ പൂർവകായസ്യ പൂർവകായഃ അപരകായഃ. ഏകദേശിനാക്കിം പൂർവനാഭേ കായസ്യ ഏകാധികരണേക്കിം പൂർവശ്ചത്രാണാം സർവോപ്യേകദേശോ അന്നാ സമസ്യതെ സംഖ്യാ വിസായ ഇതി ജ്ഞാപകാത് മധ്യാഹ്നഃ സായാഹ്നഃ കേചിത്തോ സർവ ഏകദേശ കാലേന സമസ്യതെ നത്വന്നാ ഏവ ജ്ഞാപകസ്യ സാമാന്യപേക്ഷത്വാത് തേന മധ്യരാത്രഃ ഉപാരതാഃ പശ്ചിമരാത്ര ഗോചരാത് ഇത്യാദി സിദ്ധമിത്യാഹു. ഈ സൂത്രത്തിന്റെ ഉദാഹരണം പൂർവം കായസ്യ പൂർവകായ എന്നുള്ളതാണ്. പൂർവം കായസ്യ പൂർവകായ പൂർവം കായസ്യ പൂർവകായ പൂർവം കായസ്യ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഷഷ്ടി എന്നുള്ള സൂത്രപ്രകാരം സമാസം വരാം. സമാസം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഷഷ്ടിയന്തമായത് എന്തോ അത് പൂർവത്തിൽ പോകും. ഇവിടെ ഷഷ്ടി എന്തോ ഏതാണ്? കായസ്യ. അത് പൂർവത്തിൽ പോയിട്ട് കായപൂർവ എന്ന് പറയും. അങ്ങനെ ഒന്ന് അർത്ഥം മാറിപ്പോവും. ഇവിടുത്തെ പൂർവകായ എന്ന് പറയുന്ന അർത്ഥം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ സൂത്രപ്രകാരം സമാസം ചെയ്യണം. സമാസം ചെയ്തിട്ട് ഈ സൂത്രപ്രകാരം സമാസം ചെയ്തു കഴിഞ്ഞാൽ പൂർവശബ്ദത്തിന് പൂർവനിവാദം ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? പൂർവ അപര അധര ഉത്തരം ഏത് വിധത്തിലാണ്? പ്രഥമ പ്രഥമാനിർദ്ദിഷ്ടം സമാസ ഉപസർജനം ഉപസർജനം പൂർവം പ്രകാരം പൂർവശബ്ദത്തിനെ പൂർവനിവാദം ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്കറിയാം. പൂർവകായ എങ്ങനെ വരുന്നു എന്നുള്ള കാര്യം. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇവിടെ ഷഷ്ടി സമാസപ്രകാരവും സമാസം വരാം. വന്നു കഴിഞ്ഞാൽ കായശബ്ദത്തെ പൂർവനിവാദം ചെയ്യും, അത് ഒഴിവാക്കണം. അതുകൊണ്ടാണ് ഈ പ്രത്യേക സൂത്രം. പിന്നെ ഇവിടെ വരുന്ന അർത്ഥത്തിൽ വരുന്ന വിശേഷതകളാണ്. ഇവിടെ വൃത്തിയിൽ പറഞ്ഞിരിക്കുന്നത് അവയവിനാ സഹ പൂർവാദേ സമസ്യന്തേ എന്നാണ്. അതായത് സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നു ഏകദേശിന. അതിന്റെ അർത്ഥമുള്ള പറഞ്ഞിരിക്കുന്ന അവയവിന എന്ന് പറഞ്ഞിരിക്കുന്നു. ഏകദേശിന എന്നാണ് അതിന്റെ അർത്ഥമാണ്. ഏകദേശ അസ്യ അസ്ഥീരി ഏകദേശി. ഏകദേശം എന്ന് പറഞ്ഞാൽ അവയവം. ഏകദേശ അസ്യ അസ്ഥീരി ഏകദേശി. അവയവം ഏതിനാണോ ഉള്ളത് അതെന്തായി? അവയവി. ഏകദേശ ശബ്ദത്തിന്റെ അർത്ഥം അവയവം എന്നെടുത്തു കഴിഞ്ഞാൽ ഏകദേശി എന്നതിന്റെ അർത്ഥം എന്താവും? അവയവി. അതുകൊണ്ട് ഏകദേശിയുടെ അർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശിന അവയവിന. ഇവിടെ ഉദാഹരണത്തിൽ കായ ശബ്ദം. കായം എന്ന് പറഞ്ഞാൽ ശരീരം. അത് അവയവിയാണ്, അതിന് പല അവയവങ്ങളുണ്ട്. അപ്പോ അവയവിന എന്ന് പറയുമ്പോൾ എന്തായി? അവയവമുള്ള ശബ്ദമായത് കായം. അതിനോട് സഹ പൂർവാദയ സമസ്യന്തി. പൂർവാദയ ഏതൊക്കെയാണ്? പൂർവ, അപര, അധര, ഉത്തരം, ഇത്രയും ശബ്ദങ്ങൾ. അപ്പൊ ഇത് ഒരു പ്രത്യേക അർത്ഥത്തിൽ പ്രത്യേക സ്ഥലത്ത് വരുന്ന സമാസമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഒന്ന്, പൂർവ, അപര, അധര, ഉത്തര ശബ്ദങ്ങൾ സമാസിക്കണമെങ്കിൽ അവിടെ ഒരു അവയവി വാചക ശബ്ദം വേണം. അതുകൂടെ കായം എന്നുള്ള കിട്ടി. പിന്നീട് അടുത്ത് പറയുന്നത് എന്താണ്? ഏകത്വസംഖ്യാ വിശിഷ്ട സ്ഥേത് അവയവി. അവയവി വിശേഷിപ്പിക്കുകയാണ്. അവയവി എങ്ങനെയുള്ളതായിരിക്കണം? ഏകത്വസംഖ്യാ വിശിഷ്ടമായിരിക്കണം എന്നാണ്. പക്ഷേ സൂത്രത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഏക അധികരണയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്നാണ് ഈ അർത്ഥം കിട്ടിയത്, ഏകത്വസംഖ്യാവിശിഷ്ടം എന്ന് പറയുന്നു. സംഖ്യ എന്ന് പറയുന്ന പൊതുവെ എവിടെയായിരിക്കുന്നു? ദ്രവ്യത്തിൽ. അപ്പൊ ഇവിടെ അധികരണം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ദ്രവ്യം എന്നാണ്. അധികരണം എന്ന് പറഞ്ഞാൽ ദ്രവ്യം. ഏകാധികരണം എന്ന് പറഞ്ഞാൽ ഏകമായ ദ്രവ്യം എന്നർത്ഥം. അപ്പൊ ദ്രവ്യവും ഏകവും, അതിനെ ഗുണവും ഗുണിയുമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഏകമെന്ന് പറയുന്ന സംഖ്യ ഗുണമായതുകൊണ്ട് അത് എവിടെയിരിക്കും? ദ്രവ്യത്തിൽ. അപ്പൊ പറയാൻ എന്താണ്? ഗുണവിശിഷ്ടമാണ് ദ്രവ്യം എന്ന് പറയാം. അപ്പൊ ഇവിടെ എന്താവും? ഏകത്വ വിശിഷ്ടമാവും ദ്രവ്യം. അപ്പൊ ഏകാധികരണം എന്ന് പറഞ്ഞാൽ അതാണ് എന്റെ അർത്ഥം, ഏകത്വ വിശിഷ്ടമായ ദ്രവ്യം. ഇത് എന്തിന്റെ വിശേഷണം? അവയവിയുടെ. അപ്പൊ അവയവി എങ്ങനെയായിരിക്കണം? ഏകത്വ വിശിഷ്ടമായ ദ്രവ്യമായിരിക്കണം. അപ്പോ അവയവി വാചകമായ ഒരു ശബ്ദം, അത് ഏകത്വ വിശിഷ്ടമായ ദ്രവ്യ അർത്ഥത്തിലുള്ളതായിരിക്കണം. അപ്പൊ അത് അവയവിയുമായിരിക്കണം, ഏകമായ ദ്രവ്യവുമായിരിക്കണം. എന്തുകൊണ്ടാണെന്ന് ഇനി പറയും. ഇവിടെ ഇപ്പൊ ശരീരം നോക്കുക. ശരീരം എന്ന് പറയുന്നത് ഏകദ്രവ്യമാണ്. ഏകദ്രവ്യമായോണ്ട് അതിനെ പറയാൻ തന്നെ ഏകത്വ വിശിഷ്ട ദ്രവ്യമാണ്. പിന്നെ അത് അവയവിയുമാണ്. ഇതുമായിട്ട് പൂർവ്വശബ്ദത്തിന് സമാസം വരും. ഇപ്പൊ കായസ്യ പൂർവ്വം എന്ന് വിഗ്രഹിച്ചു. കായശബ്ദം എന്ന് പറയുന്നത് ഏകമാണ്, അതായത് ഏകത്വ വിശിഷ്ട ദ്രവ്യമാണ്, അവയവിയുമാണ്. അപ്പൊ ഏകത്വ വിശിഷ്ട ദ്രവ്യമായ അവയവിയെ കുറിക്കുന്ന ശബ്ദം, അതായത് എന്തവിടെ? കായം. അതിനെ പൂർവ്വശബ്ദമായിട്ട് സമാസം വന്നു. അപ്പൊ എങ്ങനെ വരും? പൂർവം കായസ്യ എന്ന് വിഗ്രഹിച്ചു. ഇവിടെ വേറൊരു പ്രശ്നം വരും. പൂർവം കായസ്യ എന്ന് വിഗ്രഹിക്കുമ്പോ പൂർവം കായാത്തെന്ന് വരണം. സൂത്രം ഏത് പഠിച്ചിട്ടുള്ളതാണ്? അന്യാരാത് ഇതരർത്ഥേ ദിക്ശബ്ദ അഞ്ചു ഉത്തരപദ അഹിയുക്തെ ആചാഹിയുക്തെ സൂത്രപാലം എന്തോരും ദിഗ്വാചക ശബ്ദങ്ങളിൽ നിന്ന് ദിശിദ്ദിഷ്ട ശബ്ദ എന്നും പറഞ്ഞു അതിനോട് അന്വയിക്കുന്നതിന്റെ എന്ത് വരണം? പഞ്ചമി വരണം. പൂർവം കായാതെന്നാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ പൂർവം കായസ്യ എന്ന ഷഷ്ടി എന്തുകൊണ്ട് വന്നു? തസ്യ പരം ആമ്രേഡിതം എന്നൊരു സൂത്രം പഠിച്ചിട്ടുണ്ടോ? അപ്പൊ അവിടെ പരം എന്ന് പറയുന്ന ശബ്ദം അതിന്റെ യോഗത്തിൽ എന്ത് ചെയ്തു? തസ്യ എന്ന ഷഷ്ടി ഉപയോഗിച്ചു. തസ്യ പരം ആമ്രേഡിതം. അപ്പൊ അവിടെ ദ്വിത്വം വരുന്ന ഒരു സമൂഹം അതിന്റെ പരത്തിനാണ് എന്ത് വരുന്നത്? അപ്പൊ അവിടെ തസ്യ എന്ന് പറയുന്നോണ്ട് ഏതിനെ ഉദ്ദേശിച്ചത്? അവയവിയായ, അതായത് ആ ദ്വിത്വം വന്ന സമൂഹത്തെയാണ്. അതിനാണ് അവിടെ തസ്യ എന്നുള്ളത്. അതായത് അവയവി കുറിച്ച് പറയുന്ന ശബ്ദമാണ് അവിടെ ഏത്? തച്ഛബ്ദം. അതിന് പരശബ്ദത്തിന്റെ യോഗത്തിൽ ഷഷ്ടി വരാം. എന്നത് ജ്ഞാപകമാണ്. അവിടെ ഷഷ്ടി വിധിക്കുന്ന സൂത്രമല്ല. അതെന്താ വിധിക്കുന്നത്? ആമ്രേഡിത ശബ്ദത്വം വന്നു കഴിഞ്ഞാൽ പരത്തിന് ആമ്രേഡിതം വിധിക്കുന്ന ഒരു സൂത്രമാണ്. പക്ഷെ ആ സൂത്രത്തില് തസ്മാത് പരം ആമ്രേഡിതം എന്ന് പറയേണ്ടതിന് പകരം പാണിനി തസ്യ പരം ആമ്രേഡിതം എന്ന് പറഞ്ഞു. തസ്മാത് പരം എന്ന് എന്തുകൊണ്ടാണ് പറയേണ്ടത്? അന്യാരാധകരുടെ ശബ്ദ ത്രിപദാജാഹിയുക്തി എന്ന നിയമമുള്ളത് കൊണ്ട് പരശബ്ദത്തിന്റെ യോഗത്തിൽ പഞ്ചമി വരണം. പക്ഷെ പാണിനി എന്ത് ചെയ്തു? തസ്യ എന്ന് ഉപയോഗിച്ചെന്ന് മനസ്സിലാക്കേണ്ടത് പരശബ്ദത്തിന്റെ യോഗത്തിൽ അവയവ വാചിയായ ശബ്ദത്തിന് പഞ്ചമിക്ക് വരും. എന്തുവരും? പരം എന്ന് പറയുമ്പോൾ ദിഗ് ശബ്ദം എന്നെടുക്കാം. ദിഗ് ശബ്ദത്തിന് ഒരു അവയ ദിഗ് ശബ്ദത്തിന്റെ യോഗത്തിൽ അവയവി വാചിയായ ശബ്ദം അതിന് ഷഷ്ടി വരും. ഇപ്പൊ തസ്യ എന്ന് പറയുന്നത് എങ്ങനെ അവയവി വാചകമായി ദുരുക്തമായതിന്റെ ഒരു ഭാഗത്തെ ദുരുക്തമായനെ പറയാണ് തസ്യ. ദുരുക്തമായനാണ് എന്ത് പറയുന്നത്? തസ്യ. അപ്പൊ അത് ദുരുക്തം എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ശബ്ദമുണ്ട്. സർവസ്യുദ്ധേ എന്നുള്ള അധികരണത്തിലാണ് പറയുന്നത്. ഒന്നിൽ കൂടുതൽ ശബ്ദമുണ്ട്. ഒന്നിൽ കൂടുതൽ ശബ്ദങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്തായി? അത് അവയവങ്ങളെ കുറിച്ച് പറയുന്ന ഒരവയവിയെ പറയുകയാണ് ദുരുക്തം. അപ്പോൾ അത് ദിക്ശബ്ദയോഗത്തിൽ അവയവിവാചകമായ ശബ്ദത്തിന് ഷഷ്ടി വരും. തസ്യ പരമെന്നിടത്ത് പരശബ്ദം ദിക്ശബ്ദമാണ്. തസ്യ എന്ന് പറയുന്ന ദുരുക്തമായ ശബ്ദത്തെ കുറിച്ച് പറയുന്നതുകൊണ്ട് അവയവിയെ കുറിച്ച് പറയുകയാണ്, അവയവത്തെ കുറിച്ച് അല്ല. അപ്പോ അവിടെ ഷഷ്ടി വന്നതുപോലെ ഇവിടെ എന്തുവരും? കായസ്യ എന്ന് പറയുന്നത് അവയവി വാചക ശബ്ദമാണ്. അതിനോട് അന്യം വന്ന് ഏതിന് പൂർവം എന്ന് പറയുന്ന ദിക്ശബ്ദത്തിന്. അതുകൊണ്ട് എന്ത് ചെയ്തു? കായസ്യ എന്ന് പഞ്ചമിക്ക് പകരം ഷഷ്ടി വന്നു. അവിടെ തന്നെ വ്യാഖ്യാനിച്ചതാ, വേറെ വ്യാഖ്യാനമൊന്നും വേണ്ട. ദിശ്യദിഷ്ട ശബ്ദ ദിക്ശബ്ദ. എന്തുകൊണ്ട്? അന്യാരാത് ഇതരർത്ഥ ദിക്ശബ്ദ അഞ്ചുത്തരപദം തന്നെ. ദിക്ശബ്ദം വന്നിട്ട് പിന്നെ അഞ്ചു ഉത്തരപദം വന്ന അഞ്ചു ഉത്തരപദമായി വരുന്നതും എന്തൊക്കെയാണ്? ദിക്ശബ്ദ ശബ്ദങ്ങളാണ്. അതുകൊണ്ട് ദിക്ശബ്ദം എന്ന് പറയുന്നതുകൊണ്ട് എന്തർത്ഥം കൊടുക്കും? ദിശിദിഷ്ട ശബ്ദ ദിക്ശബ്ദം. ഇപ്പോൾ ദിക്കിൽ ഉപയോഗിച്ചില്ലെങ്കിലും മുമ്പ് ദിക്കിൽ ഉപയോഗിച്ചത് നിനക്ക് ദിക്ശബ്ദം എന്ന് ആയിട്ടെടുക്കാം. പരശബ്ദം ദിക്ശബ്ദം. പരശബ്ദം എന്ന് പറയുന്ന ദിക്ശബ്ദമല്ലേ? ദിക്ശബ്ദത്തിന്റെ യോഗത്തിലല്ലേ പഞ്ചമി വിധിച്ചത്? ഏത് ശബ്ദത്തിനും എടുക്കാം. കാരണം അവിടെ പരശബ്ദമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവിടെ എന്താ പറഞ്ഞത്? ദിശ്ശബ്ദത്തിന്റെ യോഗത്തിൽ പഞ്ചമി പറഞ്ഞു. ഇവിടെ പരമെന്ന് പറയുന്നത് എന്താണോ? ദിശ്ശബ്ദം. അതിന്റെ യോഗത്തിൽ ഷഷ്ടി വന്നു. അത് നിയമം എന്താണോ? പരശബ്ദത്തിന് മാത്രമായി എവിടെയെങ്കിലും പഞ്ചമി വിധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. പരശബ്ദത്തിന് വിധിച്ചിട്ടുണ്ടെങ്കിൽ ശരി, അവിടെ വിധിച്ച എന്താണ്? ദിക്ശബ്ദത്തിന്റെ യോഗത്തിലാണ് പഞ്ചമി വിധിച്ചത്. അപ്പൊ ഇവിടെ ഇപ്പൊ എന്താ ഉള്ളത്? ദിക്ശബ്ദം. പരശബ്ദത്തിനല്ലല്ലോ പഞ്ചമി വിധിച്ചത്. അതുകൊണ്ട് ദിക്ശബ്ദത്തിന്റെ യോഗത്തിൽ എന്തു വന്നു? ഷഷ്ടി വന്നു. എന്തുകൊണ്ട്? പരശബ്ദത്തിന് മാത്രമാകുന്നില്ല, അവിടെ വിധിച്ചത് പരശബ്ദത്തിനല്ല, പിന്നെയോ ദിക്ശബ്ദത്തിന്. ഇവിടെ ഉള്ളത് എന്താണ്? ഇവിടെ പരമെന്നോ പൂർവമെന്നോ ഏത് ശബ്ദം ഇരുന്നാലും എന്തായിരിക്കും? ദിക്ശബ്ദമാണ്. അപ്പൊ അതിന്റെ യോഗത്തിൽ പഞ്ചമിക്ക് ഒരു ഷഷ്ടിയുണ്ട്. അത് ആ സൂത്രത്തിൽ ദിക്ശബ്ദം എന്ന് പറഞ്ഞതുകൊണ്ട്, പരശബ്ദമെന്ന് പറയാതെ. അവിടെ പരശബ്ദമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ പറയേണ്ടി വരും എന്താണ്? പരശബ്ദത്തിന്റെ യോഗത്തിൽ ഒരു അപ്പോ പൂർവം കായസ്യ അലവ് വിഗ്രഹനാണ്. പിന്നെ പൂർവ അപരാധര ഉത്തരം ഏകദേശിന ഏകാധികരണേ സമാസം കൃത്യ സമാസ പ്രാതിസ്യ സുബോധാത് പ്രാതിപതിക്ക് പൂർവനിപാതം പൂർവ കായ ഏകദേശമൃതമനന്യ പ്രാതിസ്യ സ്വത്പത്തി പൂർവകായ ബാക്കി രൂപങ്ങൾ വരും. അതുപോലെ തന്നെ ഒരു അപരകായ കായസ്യ അപരമെന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അലവികരം എങ്ങനെ വരും? അപര സു പിന്നെ പൂർവ അപരാധര ഉത്തരം ഏകദേശിന ഏകാധികരണം ഒന്നു പിന്നെ ഒന്നു അപരകായ എന്ന് പറയുന്നു.